അനദ്യതനെ ലുട്ട് ഭവിഷ്യത്തി അനദ്യതനെ അർത്ഥേ ധാതു ലുട്ട് സ്യാത് ഭൂതാതു ലുട്ട് രൂപാണി കഥം ഭവന്തി വിധായകം സൂത്രം ഭവതി അനദ്യതനെ ലുട്ട് ലുട്ട് ഭവിഷ്യ കാല അർത്ഥവൃത്തി ധാതുഃ ഭവതി ഏവം അനദ്യതനെ അതീത രാത്രേ മധ്യാത് പരം ആഗാമി രാത്ര മധ്യാത് പൂർവം പൂർവകാല പൂർവസമയ ഭവതി അദ്യ ദിന ഇത്യസ്യ അദ്യ ദിവസ ഇത്യർത്ഥ തദ്ഭിന്നം ഭവതി അനദ്യതനം അദ്യതന ഭിന്ന അനദ്യതന ദിവസ അത ലുട്ട് ഇത്യസ്യ അയം നിയമ ലുട്ട് ഭവിഷ്യതി ഭവതി കിന്തു അദ്യതന ഭവിഷ്യതി ലുട്ട് ന പ്രയോക്തവ്യം അനദ്യതന ഭവിഷ്യത്യവ പ്രയോക്തവ്യം യഥാ അദ്യ ഭവിത ഇതിനായി പ്രയോക്തവ്യം തസ്ഥാനെ ശ്വഹ ഭവിത ഇത്യവ പ്രയോക്തവ്യം ഭവിഷ്യതി ഇത്യം സാമാന്യവാചി അദ്യവാ ശ്വവാ ഭവിഷ്യതി ഇതി വക്തം സഖ്യം സാമാന്യത്വ കിന്തു ലുട്ട് വിഷയേ അയം നിയമ അദ്യ ഭവിത ഇതി സ അദ്യ ഭവിത ഇതി ന പ്രയോക്തവ്യം ഭവിഷ്യതീതി അനന്തരം സൂത്രം വർത്തതി ലട്ട് ലട്ട് ശേഷിച്ച തന്നെയാണ് ഭവിഷ്യതീതി സിദ്ധ്യതി ഇതാണ് ലട്ട് അതായത് ഇന്ന് അദ്യതനം എന്ന് വെച്ചാൽ ഇന്ന് ഇന്നലെ നാളെ അനദ്യതനം ഇന്നത്തെ ഭാവിയെ കുറിച്ച് പറയാൻ വേണ്ടി ലൊട്ട് ഉപയോഗിക്കാൻ പാടില്ല നിയമമനുസരിച്ച് നാളത്തെ ഭാവിയെക്കുറിച്ച് അത് കഴിഞ്ഞുള്ള ഭാവിയെക്കുറിച്ച് മാത്രമേ ലൊട്ട് ഉപയോഗിക്കൂ പക്ഷെ ലൊട്ട് അങ്ങനെയല്ല ഇന്നത്തെ ഭാവിക്കും നാളത്തെ ഭാവിക്കും അത് സാമാന്യമായതുകൊണ്ട് ഉപയോഗിക്കും ലൊട്ട് സാമാന്യമാണ് അതിൻ്റെ അപവാദമാണ് ലൊട്ട് അതുകൊണ്ട് ഇന്നത്തെ ഭാവിക്ക് ലൊട്ട് ഉപയോഗിക്കാൻ പാടില്ല സാധ്യ ഭവിത അഹമദ്യ ഭവിതാസ്മി അങ്ങനെയൊന്നും പ്രയോഗിക്കാൻ പാടില്ല നിയമം ഭൂധാതോ ഭൂത്തെ സിദ്ധാതു സഞ്ജാക്കേന സൂത്രേണ ഭൂതി ഭാതയോ ധാതോ അനേന ധാതുസപ്ജ്ഞായ ലബ്ധായാം ലകർത്തരിജ ഭാവേജ അകർമ്മേഭ്യത്തിനേന കർത്തരി ലകാരേ സിദ്ധേ ലസ്യ സ്ഥാനേ തിബാദയ പ്രത്യയാഹ ആദേശാഹ ഭവന്തി തേഷു മധ്യേ തേഷു മധ്യേ ആദേശേഷു മധ്യേ പരസ്മയസജ്ഞ കേന സൂത്രേണ ലഹ പരസ്മിതനേന മസ് പര്യന്ത പ്രത്യയാനാം പരസ്മൈവത സംജ്ഞായാം ലബ്ധായാം തേഷു തൃകേഷു മധ്യേ പ്രഥമതൃകസ്യ പ്രഥമപുരുഷ സംജ്ഞാകേന തേഷ്വപി ഏകവചന സംജ്ഞാ കേന സൂത്രേണ ഏകവചന തിപ്പ് ഭവതി തത്രാപി ശേഷേ പ്രഥമ ഇത്യുക്തത്വാ പ്രഥമ ഭവതി തദപി ശേഷാത് കളത്തരി പരസ്മേതം ഇത്യുക്തത്വാ പരസ്മേവത പ്രത്യയാഹ ഭവന്തി ഏവം ഭൂ തി ഇതി സ്ഥിതേ തി ഇത്യസ്യ സർവധാതുക സംജ്ഞാകേന സൂത്രേണ ഭവതി തിങ്സ് സർവധാതുകം ഇത്യനേന സർവധാതുക സംജ്ഞായാം ലബ്ധായാം ഭൂതി ഇത്യത്ര കസ്യ സൂത്രസ്യ പ്രാപ്തിഹി ഭവതി കർത്തരി ശപ് ഇതി പ്രാപ്തേ സതി സ്യതാസി ലുട്ടോഹോ ധാതോ സ്യതാസി ഏതോ പ്രത്യയോ സ്തഃ ലുട്ടോഹോ പരതഃ പൂർവോക്ത പ്രക്രിയ പൂർവദേവ അത്ര അയമേവ വിശേഷ കർത്തരി ശപ്പം ബാധിത്വ അനേന സൂത്രേണ അത്ര താസി ഭവതി ഭൂതാദോഹ പരത്വേന ഭൂ താസ്തി ഇതി സിദ്ധ്യതി അസ്യ സൂത്രസ്യ വൃത്തി ധാതോഹ ഇതമപി ധാത്വധികാരേ വർത്തതേ അതഃ ധാതോഹ സ്യതാസി ഏതോ പ്രത്യയോ സ്തഃ സ്യതാസി സ്യപ് ഇതി താസി ഇതി പ്രത്യയദ്വയം അനേന വിധീയതേ ഏതോ പ്രത്യയോ യഥാസംഖ്യം സ്യാത് ഋ ഇതി സൂത്രേ നിർദ്ദിഷ്ട ശബ്ദ അനേന ശബ്ദേന ഋ ലിംഗ് ഇതി ലൃട്ട് ഇതി ദ്വയോർഗ്രഹണം ഋ ഇതിന് അത്ര അനുബന്ധരഹിത രൂപ നിർദ്ദിഷ്ട ഋ ഇതി ലിട്ട് ഇതി വർത്തതേ ട അനുബന്ധസഹിത ഏവം ലൃങ് ഇതി വർത്തതേ ഋ അനുബന്ധസഹിത അതഃ ഇത്ര അനുബന്ധരഹിതസ്യ നിർദ്ദിഷ്ടത്വാ ഋ ങ് ഏവം ഋ ട ഇതി ദ്വയസ്യ അവിഗ്രഹണം എന്നുവെച്ചാൽ ലൃങ് എന്ന് ലൃ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ങിനെയും ഗ്രഹിക്കാം ലുട്ടിനെയും ഗ്രഹിക്കാം എന്നർത്ഥം ലുട്ടോഹോ ലുട്ട് ഇതി ഇതമേവ അനദ്ധനെ ലുട്ട് ഇത്യനേന വിഹിതം ലുട്ട് ഏവം സിതാസി ഇതി കാ വിഭക്തി പ്രഥമാദിവചനം സിശ്ച താസി താസിശ്ച ഇതരേതര യോഗദ്വന്ദ്വഃ സിതാസി ഇതി പ്രഥമ ദിവോദനം ഏവം ലൃ ലുട്ടോ ഇത്യത്രാപി ഇതരേതരയോഗ ദന്തേവ തസ്യ ലൗകിക വിഗ്രഹ കഥം ഭവതി ൃ ഇത്യസ്യ പ്രഥമ ഏകവചനരൂപം കഥം വർത്തതേ ലാ കഥം ലാ ഇതി ഭവതി ഋ ഇത്യസ്യ ഋദുശനസ്ഫുരിതം സോ അനേകസാം ചായത്തിനേന അനംഗീകൃതേ സുലോപേ നലോപേ ലാ ഇതി ഭവതി അനന്തരം പ്രഥമാ ദിവേദനം കഥം ഭവതി പ്രഥമവർഷ ദിവേദനം കഥം ലലോ ഇതി ഭവതി കേന സൂത്രേണ ഭവതി ആ യതോ അങ്ങി സർവനാമസ്ഥാനേന ഗുണേ കൃതേ അനന്തരം പുരൻ ഡ്രപര ഇത്യനേന കിം ഭവതി അത്ര അല് ഭവതി ഋവർണവർണമിതാവർണ്യമാച്യമിത്യുക്തത്വാഗ്രഹണേന ലുകാരോപി ഗൃഹ്യത്തെ അതഃ അത്ര ഋ ഇത്യസ്യ സ്ഥാനേ ഗുണേ കൃതേ അല് ഇതി ഭവതി ല് കൽ ലൽ ഔ ലലൌ ഇതി ഭവതി ലാ ലലൌ അനന്തരം ലലഹ ഇതി ഭവതി അത്ര ഉപദാദീർഘ ന ഭവതി കസ്മാത് നാന്തസ്യ ഏവ ഉപദാദീർഘ ഇതി നിയമഃ വർത്തതെ നോ അത് കേവലം സർവനാമസ്ഥാനേ ച സംബുദ്ധോ ഇത്യനേന ദീർഘകരണായ ഏവ നാന്തം ആവശ്യകം അത്ര കസ്മാന്ന ഭവതി അത്രന്ത്രചിത്യസ്യ നിയമകർണ അത്രാദീന ഉത്പത്തി ഗ്രഹണം ഉത്പത്തി പക്ഷേ നിയമാർത്ഥം അതഃ തേഷു അസ്യ ശബ്ദസ്യ അഗ്രഹണ തേന സൂത്രേണ ദീർഘം ന ഭവതി ഏവം അലോ വിഗ്രഹം ഭവതി കഥം ലാച ലുട്ടിച്ച എല്ലാം പഠിച്ച പ്രക്രിയയാണ് എന്നുള്ളതിന് ലാ ലലവ് എന്ന് വരും അന്ന് മുമ്പ് പഠിച്ചതാണ് ലാച്ച ലുട്ടിച്ച അത്ര ഋ ഇതി നതു സ്വര അന്തർഗത ഋ ഇത്യാദി ശബ്ദ കിന്തു അത്ര ഋ ഇത്യനേന ലകാരസ്യ ഋ അന്തം ലല ലിലി ലുലു ലൃ ഇത്യം രൂപ സ്വരസഹിത രൂപ ലകാരസ്യ നതു സ്വര അസ്യ സ്ഥാനേ യദി സ്വര അന്തർഗത ലു ശബ്ദ ഭവതി ചേത് രൂപം കഥം ഭവതി? സ്വരം സ്വര സ്വര ശബ്ദ ഋചേത്. സ്വരം കസ്മാൻ ഋ ഇത്യസ്യ പ്രഥമ ഏകവചനം കഥം ഭവതി? ഋ ഇത്യസ്യ പിതാ മാതാ ധാത കർത്ത ഭോക്ത സർവത്ര കഥം ഭവതി? ഋ ഇത്യസ്യ ആ ഇതി ഭവതി. ആ ആരോ പദസംജ്ഞ അത്ര സുലഭമേവ. പദസംജ്ഞ പ്രാപ്തി എന്ന കോപി പ്രതിബന്ധ അസ്തി. പദസംജ്ഞ വർത്തതേവ തസ്യ രൂപ രൂപാണി കഥം ഋകാര ഋ ഇതി സ്വര അന്തർഗത ശബ്ദസ്ഥേ തസ്യ രൂപാണി കഥം? ആ അരൗ ആ അലൗ അലഹ ഇതി ഭവതി. സ്വാമി ഏതത് ഋകാരാന്തമസ്തി ചെയ്ത് ലലൗ കഥമാഗച്ഛതി? ഋകാരാന്തമസ്തി ചെയ്ത് ഉരൻരപണ നിയമേന രേഖ ഏവ. ആ രേഖ ഏവ നതു ലകാര ലലൗ രേഖ ഏവ നതു ലകാര സ്വരശ്ചേത് ആ അലൗ അലൗ അലഹ ഇതി ഭവതി. ഋകാരാന്തത്വാ ലരൗ വ ലൗ വ ലരൗ ആ ലരൗ ഇതി ഭവതി. ലലൗ ഇതി സ്വരസ്ഥേത് ഏവം ഭവതി. അവിടെ വിശേഷം അര് അല്ല. ഋകാരമാണെങ്കിൽ അരു വരും, ഋകാണെങ്കിൽ അല്ല വരും. ഇവിടെ ല് ശബ്ദത്തിൽ നിന്ന് പരത്തിൽ ഋകാരം സ്വരം ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ല് അങ്ങനെ തന്നെ ഇരിക്കും. ഋന് അരു വരും, ലാ ലരവ് എന്ന് വരും. ലലവ് എന്നാണ് നേരത്തെ പറഞ്ഞത്, അത് ശരിയല്ല. ല രവ് എന്ന് വരും. പിന്നെ സ്വരമാണ് എങ്കിൽ അപ്പോ എന്തോരുന്നു ലിപിക്ക് ലിപി കൊണ്ടുള്ള പ്രശ്നം ഇവിടെയാ വരുന്നത് അല്ലെ? ലിപി വേറെ തരത്തിൽ എഴുതണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ സംശയം ഉണ്ടാവും. ഇതിപ്പോ സ്വരമാണോ വ്യഞ്ജനമാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ലസ്യ എന്നുള്ള അധികാരത്തിൽ ലട്ട് ലെട്ട് ലുട്ടെന്ന് വിധിച്ചിരിക്കുന്നോണ്ടറിയാം ഇത് വ്യഞ്ജനസഹിതമായ സ്വരമാണോ, അല്ലെങ്കിൽ ഇത് സ്വരമാണോ വ്യഞ്ജനമാണോ എന്ന് ലിപി കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. സ്വരം എഴുതുന്നു ഇങ്ങനെയാണ് എഴുതുന്നു. ആ അങ്ങനെ എഴുതുന്ന അതുകൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോ ലാച്ച ലുട്ടിച്ച തസ്യ ഇയം വിഭക്തി കാ ഭവതി? സപ്തമി ദിവചനം. അഥ ഉക്തം ലിറ്റിൽ ലുട്ടോഹോ പരത. എന്താണ് ധാതുവിൽ നിന്ന് പരത്ത് സ്യായും താസിയും വരും, അതിന്റെ പരത്തിൽ ലുട്ടല്ലെങ്കിൽ ലുട്ടിരിക്കുന്നു. ലുട്ടല്ലെങ്കിൽ റിങ്ങിരുന്നാൽ പൂർവത്തിൽ സേവരും, ലുട്ടിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ താസ് വരും എന്ന് മലയാളം. താസി അത് താസ് ചെയ്യും. വികാര ഉച്ചാരണാർത്ഥമാണോ അതോ ഇസഞ്ഞുള്ളതാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഉച്ചാരണാർത്ഥമായി സ്വീകരിക്കാം. വൈയാകരണന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലത് പറയുന്ന വികാര ഉച്ചാരണാർത്ഥമാണ്, ചിലത് പറയുന്നില്ല ഇസഞ്ജയാണ്. നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉച്ചാരണാർത്ഥമായ പിന്നെ ഹലന്ത്യം അല്ല ഉപദേശം ഞാൻ സ്വീകരിച്ച ശ്ലോകത്തിന്റെയൊന്നും ആവശ്യമുണ്ടല്ലോ. ഉച്ചാരണാർത്ഥാന വിസംജ്ഞ ലോഭാഭ്യാം വിനയം എന്ന് വൃത്തി എളുപ്പമായി. സ്വാമി, ഇത് സഹാന്തമാണ്, സകാരാന്തമാണെങ്കിൽ പ്രത്യയവും എന്ന് പറഞ്ഞ പുല്ലിംഗമല്ലേ? പ്രത്യയവും ഏതോ പ്രത്യയവും അല്ലേ പറയുന്നത്? ഏതോ പ്രത്യയവും. അപ്പൊ അത് പുല്ലിംഗമായിട്ട് എടുക്കേണ്ടത്? പ്രത്യേക ശബ്ദം പുല്ലിംഗ ശബ്ദമാണ്. അതല്ല ഈ സ്ഥാസി എന്നുള്ളത്, ജതാസി എന്നുള്ളത്, അത് പുല്ലിംഗമായിട്ട് എടുക്കണ്ടേ? സ്വാമി, താസ് എന്ന് പറയുമ്പോൾ താസി താസി കാര ഉച്ചാരണാർത്ഥം എന്നല്ലേ പറഞ്ഞത്? പുല്ലിംഗമായിട്ട് എടുക്കാം. ഹരിഹി ഹരി വരുന്നില്ലേ, അതുപോലെ എടുക്കും. എന്താ കൊഴപ്പം? താസി താസിയിലെ വികാര ഉച്ചാരണാർത്ഥമാണെന്ന് വിശ്വഞ്ഞെന്ന് രണ്ടു പക്ഷം നമ്മൾ ഉച്ചാരണാർത്ഥം എന്നുള്ള പക്ഷത്ത് ചേർന്നു എന്നാ പറഞ്ഞു. ഇവിടെ പരത്തിൽ ലൊട്ടിരിക്കുന്നുണ്ടെന്ന് വരും, ഭൂധാതുവിന്റെ പരത്തിൽ താസി വരും. ഇക്കാരസ്യ ഉച്ചാരണാർത്ഥത്വാ നിവൃത്തി താസിത്യവശിഷ്യത്തെ അത്ര ഭവതി. ധാതോ സ്യതാസി ഏതോ പ്രത്യുത്ഥ ട്രുല്ലുട്ടോ പരത ശബാദ്യപവാദ കർത്തരി ശബ് ദിവാദ് ബിശ്യൻ ബിശ്ലു ഇത്യാദി വികരണാനാം അപവാദത്വേന കൃതഃ അയം പ്രത്യയഃ താസിതി. അതഃ ഉക്തം ശബാദ്യപവാദഃ ലൃ ഇതി ലൃങ് ലുട്ടോർ ഗ്രഹണം നിരനുബന്ധക ഗ്രഹണേ സാമാന്യഗ്രഹണം. അത്ര അനുബന്ധേന നിർദ്ദേശോ നാസ്തി ഇത്യതഃ സാമാന്യ ഗ്രഹണം. അതഃ ലൃങ് ഇതി ലിട് ഇതി ദ്വയസ്യാപി ഗ്രഹണം. അതഃ ഉക്തം ലൃ ഇതി ലൃങ് ലുട്ടോർ ഗ്രഹണം ഏവം ഭൂ ർദ്ധാതുകം ശേഷിദ്ധ്യോ അന്യോ ധാതോരീതി വിഹിത പ്രത്യയ ഏതസഞ്ജ ആർദ്ധാതുകസാവിധായകം സൂത്രം പൂർവമതി നിർദ്ദിഷ്ടം കിം തത് ലിട്ടിച്ച ഇതം ഭവതി ദ്വിതീയം. തിങ്ങ് ശിത്ത് ഒഴികെയുള്ള ധാതോരിതി വിഹിത ധാതുരേഖാ ചോഹലാധേ ക്രിയാസ്വമിഹോര യങ് ഇതി സൂത്രാതത്ര ധാതോരിതി അനുവർത്തതേ. അതഃ ഉക്തം ധാതോരിതി വിഹിത പ്രത്യയ ഏത സഞ്ജക സാധിത്തെ അർദ്ധധാതുക സജ്ഞഹ സ്യാ. തിങ്ങും സിത്ത് ഒഴികെയുള്ള ഇതപൂർവം വർത്തതേ സൂത്രം തിങ് സിത് സാർവധാതുകം തദവ്യഹിത ഉത്തരം ഭവതി ഇതം സൂത്രം അർദ്ധധാതുകം ശേഷയിതി. അത പൂർവോക്താത് അന്യ അത്ര ശേഷ. അതാണ് തിങ് സിദ്ധ്യോ അന്യോ തിങ്ങും സിത്തും ഒഴികെയുള്ള ധാതോരിതി വീത പ്രത്യയ അസ്യ വിശേഷ പ്രയോജനം വർത്തേ തത് അഗ്രേ ദൃശ്യത. ധാതോഹോ എന്ന് വിധിച്ച പ്രത്യയങ്ങൾക്ക് ആർദ്ധധാതുക സംജ്ഞ. അപ്പൊ ഇവിടെ നോക്കുക, സ്യത്താസ്യട്ടോഹോ ഇവിടെ താസ് എന്ന് പറയുന്നത് തെങ്ങിൽ പെടുന്നില്ല, സിത്തല്ല. അവിടെയും പറഞ്ഞു എന്താണ്? ധാതോഹോ എന്ന് വിധിച്ചതാണ്. അതുകൊണ്ട് ഇതിനെന്ത് വരുന്നു? ആർദ്ധധാതുക സജ്ഞ. അപ്പോ ഭൂ താസ് തി ഇതി സ്ഥിതേ താസ് ഇത്യസ്യ ആർദ്ധധാതുക സജ്ഞായാം കിം ഭവതി ആർദ്ധധാതുകസ്യ ഇട്ട് വലാതേ താ ഇതി വൽപ്രത്യാഹാര അന്തർഗതത്വാ താസ് ഇതി ഭവതി വലാദി. അതഃ തസ്യ ഇതി കൃതേ ഈ ഇതി പൂർവത്വേന ജാതെ ഭൂ ഈ താസ് തി ഭൂ ഈ താസ് തി ഇതി സ്ഥിതേ ഭൂ ഇത്യസ്യ കിം ഭവതി സർവധാതുക ആർദ്ധധാതുഹോ ഇത്യനേന ഗുണേ കൃതേ അത്ര താസതി ആർദ്ധധാതുകം വർത്തതെ പരത്വേന അത്ര വ്യവധാനമൊക്കെ അസ്തി ഭൂ ഇത്യസ്യ ശബ്ദസ്യ താസ് ഇത്യസ്യ ഉഭയോ മധ്യേ വർത്തതെ ഈ വ്യവധാന സത്വേ അപി അത്ര ആർദ്ധതാതുക പരത്വം വർത്തതെ കസ്മാത് അതായത് താസ് പരത്തിലിരിക്കുന്നു അതിന് മുമ്പിൽ എട്ട് വന്നു പൂർവത്തിൽ ഭൂ ഇരിക്കുന്നു ഇവിടെ ആർദ്ധധാതുകം പരത്തിലിരിക്കുന്നത് കൊണ്ട് ഭൂ എന്ന് പറയുന്നതിന് ഗുണം വരാം. സൂത്രം പറയുന്ന ഏതാണ്? സർവധാതുക ആർദ്ധധാതുകയോഹോ എന്ന സൂത്രമാണ് ഗുണത്തെ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പരത്തിൽ ഈ ഇട്ടിരിക്കുന്നു, വ്യവധാനം ഇരിക്കുന്നു. പക്ഷെ അത് ഇതിനാലും തടസ്സമല്ല, ഗുണം വരാം. എന്തുകൊണ്ടെന്നാണ് എന്റെ ചോദ്യം. ആഗമമായതുകൊണ്ട് തദ്ദാഗമാഹ തദ്ഗുണീഭൂതാഹ തദവയവാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗ്രഹ്യന്തേ ഇതി നിയമാത് ഇട്ടിത്യസ്യ ആർദ്ധധാതുക താസ് ഇത്യസ്യ അവയവത്വ താത് ഗ്രഹണേന ഇട്ട് സഹിത താസ് ഇതി രൂപസ്യ ഗ്രഹണാത് അത്രാവി ആർദ്ധധാതുക പരത്വം വർത്തതെ ഏവ. മനസ്സിലായോ? ഇട്ടെന്ന് പറയുന്നത് താസിന്റെ അവയവമായതുകൊണ്ട് ആർദ്ധധാതു എന്ന് പറയുന്നതുകൊണ്ട് ഇയെ കൂടെ ചേരത്ത് ഗ്രഹിക്കും. ആഗമമായതുകൊണ്ട് അത് പരമ്പരികയെ പൂർവത്തിന് ഗുണം വന്നു, ഭൂവിന് ഗുണം വന്നാൽ എന്തുവരും? ഓ ഇതി ജാതേ തസ്യ ഏച്ചോ ആയവായ വൈത്യനേന അവാദിശീകൃത്തെ ഭൂ ഇതി ഭവ് ഇതി ജാത ഭവ് ഈ താസ് ഭവിതാസ് തീയതി ഭവതി. മനസ്സിലായല്ലോ? ഭൂത്തിപ്പന്നിരുന്നു, ഇടയ്ക്ക് താസ് വന്നു, താസിന് എട്ട് വന്നു, ഭൂലഭുവിന് ഗുണം വന്നു, അമ്പാദേശം വന്നു, ഭവി താസ് തീ. അനന്തരം ഭവതി ലുഢ പ്രഥമസ്യ ദാരൗരസ ലുടപ്രഥമസ്യ പ്രഥമപുരുഷത്രിക യഥാസംഖ്യം തിപ്പ് തസ് ജി ഏതേഷാം പ്രത്യയാനാം യഥാസംഖ്യം ഡാ രൗ രസ് ഏതേ ഭവന്തി. അത് ഇവിടെ സ്ഥാനി ഏതാണ്? തിപ് തസ് ജി. ആദേശങ്ങളോ? ഡാ രൗ രസ് വരും. അപ്പോ ഇതരേതരയോഗ വേണ്ട. രസ് ബഹുവചനത്തിൽ എന്ത് വരും? രസഹ എന്ന് വരും. രസ് രസവും രസഹ എന്ന് വരും. രസതി സു ഇതി പരത്വേന കൃത്തെ തസ്യ അജ്ഞാഭ്യോ ദുർഗ ദാരോ രസഹ. അതാണ് ഡാവോ രൗ രസ്. കിന്തു അത്ര പരസ്മീപദ പ്രത്യയ പ്രഥമ പുരുഷേ ത്രയഹ സന്ധി. ഏവം ആത്മനേപദ പ്രത്യയ അപി സന്ധി ത്രയഹ അഥ അത്ര സ്ഥാനിനഹ ഷട് പ്രത്യയഹ ഭവന്തി ആദേശഹ ത്രയ ഏവ ഏവം യഥാസംഖ്യം ന ഭവേത് തത് പരിഹാരായ തദ്ദോഷപരിഹാരായ അത്ര ഏകശേഷ സ്വീക്രിയത്തെ ഡാരോരസശ്ച ഇതി വിഗ്രഹേ കൃതേ ദ്വന്ദ്സമാസേ കൃതേ അത്ര ഏകശേഷ കൽപ്യത്തെ ഏകശേഷസ്യതി ഏക ഡാരോരസ ഇത്യേവ അവശേഷ്യത്തെ ശിഷ്യമാണഃ ലുപ്യമാന അർത്ഥ അഭിദായി ഇതി ന്യായേന ഏക ദാരോരസ ദ്വയോപവർത്തസേന ദ്വയോരപി ഗ്രഹണം സ്യാത് ഏകേനൈവ ഏവം സതി അത്ര ആദേശാഃ ഷട് ഭവന്തി സ്ഥാനിന അപി ഷഡേവ ഏകദേശ പ്രദത്വ ഡാരോരസ് അത്ര പരസ്മൈപദിന സന്ധി ത്രയ തിപ് തസ്ധി തിപ് ഇത്യസ്യ സ്ഥാനേ ഡാ ഇതി ഭവതി ആദേശാത് പൂർവം പ്രത്യയ ഡാ ഇത്യസ്യ പ്രത്യയത്വ അഭാവാത് ഇസ്സഞ്ജ്ഞാ അഭാവേ അപി ആദേശാനന്തരം സ്ഥാനിതത്വേന പ്രത്യയത്വാ ചുടു ഇത്യനേന ഡാ ഇത്യസ്യ ഇസ്സഞ്ജ്ഞായാം ലോപേ ച ആ ഇതി അവശിഷ്യത്തെ. മനസ്സിലായോ? ഡാ എന്ന് പറയുന്നത് ഉപദേശാവസ്ഥയിൽ പ്രത്യയമല്ല, ഇസ്സഞ്ജ വരുന്നില്ല. അതുകൊണ്ട് അനേകാശ്യത്ത് സർവസ്യ തീടക്ക് സർവാദേശം വരുന്നു. വന്നു കഴിഞ്ഞാൽ പ്രത്യസഞ്ജ വരുന്നു, പ്രത്യസഞ്ജ വന്നു കഴിഞ്ഞാൽ നിസ്സഞ്ജ വരുന്നു. ശേഷിക്കുന്ന എന്താണ്? ആ അപ്പൊ എങ്ങനെ ഭവിതാസ് ആ ഇവിടെ ഡാ ഇത്യസ്യ ഡകാരസ്യ ഇത്വം വിഹിതം അസ്യ പ്രയോജനം കിം? ഡിത്വസ്യ പ്രയോജനം ഭവതി ടേഹേ ഇത്യനേന സൂത്രേണ ടേഹേ ലോപാർത്ഥം ടേഹേ ഡിദി ഭസ്യ ടേർ ലോപഃ ഇത്യർത്ഥകേന സൂത്രേണ ഡിദി പരേ പൂർവഭാഗസ്യ ഭസഞ്ജകസ്യ ടി ഭാഗസ്യ ലോപഃ സ്യാത്. കിന്തു അത്ര ഭസഞ്ജ നാസ്തി. കസ്മാ യജിഭം ഇത്യനേന സൂത്രേണ ഭസഞ്ജ വിധീയത്തെ തത്ത് യാദിഷു അജാദിഷു തപ്രത്യാവതിഷു സ്വാദിഷു ഇത്യുക്തം. സ്വാദി പ്രത്യാനന്തര പ്രത്യാന പരത്വേന കൃതേയേവ പൂർവഭാഗസ്യ ഭസഞ്ജ സിദ്ധ്യതി. അത്ര അയം സൂത്ര സ്വാദേഹ പൂർവം വർത്തത. അതഹ അത്ര ഭസഞ്ജ നാസ്തി. യജിഭം എന്ന് പറയുന്ന സൂത്രം എന്താ പറയുന്നത്? സ്വാദികൾ പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിന് ഭസഞ്ജ ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ സ്വാദികളിൽ പെടുന്ന എല്ലാവരും മുമ്പുള്ളതാണെന്ത്? ഇവിടെ പ്രഥമസ്യ ഡാരോ രസഹ. അതുകൊണ്ട് ഡാ പരത്തിലിരിക്കുമ്പം പൂർവഭാഗത്തിന് ഭസഞ്ജ വരത്തില്ല. പാണിനിയുടെ നിയമം അനുസരിച്ച് ഇവിടെ ഭസഞ്ജ വരാൻ പാടില്ല. ഭസഞ്ജ വരാൻ പാടില്ലെങ്കിൽ പിന്നെ ഡാ എന്ന് പറയുന്നതിലെ ഡിത്വം ഡാ ഇത്താക്കിയതിന് എന്താ പ്രയോജനം? മനസ്സിലായോ? ഡാ എന്ന് പറയുന്നിടത്ത് ഡകാര ഇത്താക്കിയത് ടേഹേ പ്രകാരം ടീക്ക് ലോപം വരാനാണ്. ടീക്ക് ലോപം വരണമെങ്കിൽ പൂർവ്വഭാഗത്തിന് എന്ത് വേണം? ഭസഞ്ജ വരണം. ഭസഞ്ജ വരണമെങ്കിൽ എന്ത് വേണം? പ്രത്യം സ്വാദിക്ക് പുരപ്രഭൃതി കപ്പ് വരെയുള്ള ഇവിടത്താണ് ആ നിയമം. ജാതിഷു അജാതിഷു സ്വാദിഷു കപ്രത്യാവതിഷു അവിടെ പറഞ്ഞില്ലേ കപ്പ്, അതുവരെയുള്ളതാണ് ഉള്ള പ്രത്യയങ്ങൾ പരത്തിലിരിക്കുമ്പോഴാണ് പൂർവത്തിന് ദസഞ്ഞ വരുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടധ്യായങ്ങളിലാണ് തദ്ധപ്രത്യയങ്ങൾ വരുന്നത്. തദ്ധപ്രത്യയങ്ങൾ പരത്തിലിരിക്കുമ്പോഴാണ് പൂർവത്തിന് ബസഞ്ഞ് വരുന്നത്. പിന്നെ അതിലാദ്യം വരുന്നതാണ് സ്വാതി. ഇത് എന്ന് പറയുന്നത് ഡാരോത്സവ രണ്ടാം അധ്യായത്തിലാണ്, മറ്റത് നാലും അഞ്ചുമാണ്. അപ്പോൾ ഇവിടെ ഡാ പരത്തിലിരിക്കുമ്പോൾ സ്വാതിയിൽ പെടാത്തത് കൊണ്ട് പൂർവഭാഗത്തിന് ബസഞ്ഞ ഇല്ല. പക്ഷെ പാണിനി എന്ത് ചെയ്തു? ഡാ ഇട്ടാക്കി ടേ പ്രവർത്തിക്കത്തുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കണം? പാണിനിക്ക് ഒരബദ്ധം പറ്റി. അതെ, നേരെ പറഞ്ഞാൽ അതാ സംഭവിച്ചത്. പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ചെന്തുവരും? അബദ്ധത്തെ സുബദ്ധമാക്കും. എന്നുവെച്ചാൽ പാണിനി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനൊരബദ്ധമായി കണക്കാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ബസഞ്ഞ ഇല്ലെങ്കിലും ഡിത്വ സമർത്ഥിയാത് അപസ്യാപിട്ടേർ ലോഭാഡിത്വം വിധിച്ചതുകൊണ്ട് ബസഞ്ഞ ഇല്ലെങ്കിലും തിലോകം വരും. ഇല്ലെങ്കിൽ പാണിനി വിധിച്ച ഡിത്വം വ്യർത്ഥമായിപ്പോ. പാണിനി വിധിച്ചത് വ്യർത്ഥമാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിത്വ സാമർത്ഥ്യ ഡിത്വം ചെയ്ത ഡിത്വ അന്യഥ അനുപത്യ അപസ്യാവി ലോപം വിനാ ഡിത്വസ്യ വ്യർത്ഥത അത ഡിത്വ സാമർത്ഥ്യാത് ലോപ ഭവതി ഏവ എന്നൊരു യുക്തി. ആ വിധാന സാമർത്ഥ്യ ഡിത്വ സാമർത്ഥ്യ അതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെ ബസഞ്ഞ ഇല്ലെങ്കിലും പ്രവർത്തിക്കും, ലോപിക്കും. ഇപ്പം ഭാവി താസ് എന്ന് പറയുന്നതിലെ ടി ഏതാണ്? ഏത് സൂത്രം? അച്ചോന്ത്യാദി ടി ആസി പോയി. ശേഷിക്കുന്ന എന്താണ്? ഭാവീത്ത്. ഇനി പരത്തിൽ എന്തായിരിക്കുന്നത്? ഡായിലെ ആ. ഇപ്പൊ ഭവീത്ത് ആ ഭവിത ആണ് പറഞ്ഞിരിക്കുന്നത്. ഭവിതാസ് ആ ഇതി സ്ഥിതി ആ ഇത്യസ്യ ഡിത്വാത് പൂർവത്ര ഭസഞ്ജായാഹ അഭാവേ അപി അത്ര താസ് അത്ര പരത്വേന കൃതഹ ഡാ ഇത്യ അസ്യ സ്വാദിഷു അനന്തർഭാവാത് ഇതം സൂത്രം സ്വാദേഹേ പൂർവമേവ വിധീയതേ അത സ്വാദിഷു ഇതം ന വർത്തത്തെ ഏവമപി അത്ര പൂർവഭാഗസ്യ ഭസഞ്ജാ അഭാവേ അപി അസ്മിൻ പ്രത്യേ ഡിത്വകർണാ പാണിനിന ഡിത്വകർണാ പൂർവഭാഗസ്യ തേഹേ ലോഭ ഭവത്യേവ അതഃ ഭവിതാസ് ആ ഇത്യത്ര താസ് ഇത്യസ്യ ആസിതി ടിലോപി സതി ഭവിത് അനന്തരവർത്തനഃ ആ ഇത്യസ്യ യോജനേ കൃതേ ഭവിതാ ഇതി ഭവതി. സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? വരണമല്ലോ ടേഹേ സൂത്രം തന്നെയല്ലേ. ഡിതി ബസ്യ സൂത്രം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ബസഞ്ഞ ഉള്ളിടത്തെ പരത്തിൽ ഡിത്തും വെച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ള കാര്യം പാണിനി മറന്നുപോയി നമ്മൾ പറയാൻ പാടില്ല. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നിസ്സന്ദേഹ അലക്ഷണം, അങ്ങനെയൊക്കെ പല യുക്തികളും ഉപയോഗിക്കും. ഭാഷ്യം ഇത്തരം വ്യാഖ്യാന കസർത്തുകളെല്ലാം ഭാഷ്യകാരന്റെ വകയാണ്. അനന്തരം ഭൂധാതോഹോ പ്രഥമ പുരുഷദ്വചനെ ലുട്ട് ഇത്യസ്യ സ്ഥാനെ കിം ഭവതി തസ്സിതി ഭവതി. തസ്സിത്യസ്യ സർവധാതുക സംജ്ഞാകേന ഭവതി തിങ്സി സർവധാതുകമിതി സർവധാതുക സംജ്ഞാ ഭവതി. തസ്യ കർത്തർത്ഥകത്വം കഥം സിദ്ധ്യതി ലകർമ്മണി ഭാവേ ജാകർമ്മേഭ്യതനേന ലകാരസ്യ കർത്തരിവിധാനാൻ തസ്ഥാനികസ്യ തസ്സിത്യസ്യാപി കർത്തർത്ഥകത്വം സിദ്ധ്യതി. തസ്യ പ്രഥമപുരുഷസംജ്ഞ തിങ്കശ്രേണിശ്രേണി പ്രഥമധ്യമ തമഹ ഇത്യനേന കൃതേ തസ്യ ദ്യൂതന സംജ്ഞ അത്ര തസ്തി പരസ്മൈപദം കഥം ജാതം ശേഷാത് കർത്തരി പരസ്മൈപദം ഇത്യുക്തത്വാ അത്ര പരസ്മൈപദം ജാതം തസ് ഇതി ഏവം സ്ഥിതേ അസ്യ തസ് ഇത്യസ്യ സാർവധാതുകത്വാത് കർത്തരി ശബ് ഇതി പ്രാപ്തോ സതി കിം ഭവതി സതാസി റുള്ളട്ടോഹോ ഇത്യുക്തത്വാത് ശബം ബാധിത്വാ തസ്സി തസ്സി ഇതി കൃതേ ഭൂ തസ്സി ഇത്യസ്യ ഇക്കാരണ ഉച്ചാരണാർത്ഥത്വാത് നിവർത്തോ സതി ഭൂ താസ് തസ് ഇതി സ്ഥിതേ താസ് ഇത്യസ്യ അർദ്ധധാതുകം വിശേഷ ഇത്യനേന അർദ്ധധാതുകത്വേന കൃതേ താസ് ഇത്യസ്യ അർദ്ധധാതുകസ്യ വിട്ടുവലാദേഹേ ഇത്യനേന ഇടികൃതേ ഭൂ ഈ താസ് ഇത്യത്ര സർവധാതുക അർദ്ധധാതുയോ ഇതി ഗുണേ കൃതേ അത്ര അർദ്ധധാതുക സംജ്ഞാ യഹ പ്രയോജനദ്വയം വർത്തതെ ഏകം ഭവതി ഇട്ട് ആഗമഃ അന്യത് ഭവതി പൂർവത്ര ഗുണഃ അർദ്ധധാതുക പരത്വാത് അത്ര ഭൂ ഇത്യസ്യ ഉകാരസ്യ ഗുണേ കൃതേ അവാദേശേ ഭവിതാസ് തസ് ഇത്യത്ര ലുടപ്രഥമസ്യ ദാരൗരസഃ ഇത്യനേന സൂത്രേണ പ്രഥമാദ്യവനസ്യ യഥാസംഖ്യം രൗ ഇത്യ ആദേശേ കൃതേ ഭവി താസ് രൗ ഇത്യത്ര രീച അനന്തരം സൂത്രം ബോധി രീച രാധോ പ്രത്യേ തഥാ രീച ഇത്യസ്യ വൃത്തി ഭൂതി രാധു പ്രത്യേ തഥാ തഥാ ഇത്യുക്തേ കോർത്ഥ യഥാ പൂർവോക്തം തദ്വദേവ പൂർവസൂത്രേ കുമുക്തം താസസ്ത്യോർ ലോപഃ ഇതി താസേ രഹതേശ്ച സസ്യ ലോപസ്യ സാധു പ്രത്യേ പരേ താസ്യോ അസ്ഥാസ്ഥിതി പ്രത്യേശ്യ നിർദ്ദേശ അസ്ഥിതി അസുഭുവി ഇതി ധാതോ നിർദ്ദേശ അസ്ഥിതി എക്സ്തിപോ ധാതു നിർദ്ദേശേ ഇത്യനേന സ്ഥിപാ നിർദ്ദേശ ഏവം താസിച അസ്ഥിശ്ച താസസ്ഥി തയോഹോ താസസ്ഥ്യോ അത്ര സമാസ കഹ താസേരസ്ഥേച്ച ലോപഹ ഇതി സൂത്രേ ഉക്തം അത്ര അനുബന്ധിസ്യ ഇത്യനേന അന്ത്യസ്യ ലോപഹ സ്യാത് താസ് ഇത്യസ്യ സകാരസ്യ ലോപഹ ഭവതി അസ് ഇതി ധാതോഃ സകാരസ്യ അപി അസ് ഇത്യസ്യ ഉദാഹരണം അഗ്രേ ഭവിഷ്യതി അതഃ അത്ര താസ് ഇത്യസ്യ ഉദാഹരണം വർത്തതേ താസേരസ്ഥേച്ച സസ്യ ലോപഹ സ്യാത് സാധോ പ്രത്യേ ബോധേ ഏവം രാധോ പ്രത്യേ രി പ്രത്യേ രി ഇത്യസ്യ യസ്മിൻ വിധിസ്തദാദൌ അഗ്രണേതി ന്യായേന രാധൌ ഇതി ഭവതി ഏവം സാധൌ ഇതി അപി ഭവതി യസ്മിൻ വിധി തദാദൌ അഗ്രണേതി ന്യായേന രി ഇത്യസ്യ രാധൌ പ്രത്യയസ്യ വിശേഷണം ഭവതി അതഃ രാധൌ പ്രത്യേ പരേ അതായത് താസെന്ന് പറയുന്നതിൻ്റെയും അസെന്ന് പറയുന്നതിൻ്റെയും സകാരത്തിന് ലോപം വരുന്നു സാധിപ്രത്യം പരമിരിക്കുമ്പോഴും രാധിപ്രത്യം പരമിരിക്കുമ്പോഴും രണ്ട് സൂത്രം കൂടെ ചേർത്ത് നോക്കിയ സാധിപ്രത്യം പരമിരിക്കുമ്പോഴും സൂത്രത്തിൽ അത് സപ്തമി വിഭക്തിയാണ് സൂത്രത്തിൽ അത് സപ്തമി വിഭക്തിയാണ് ഏതാണ് ഷഷ്ടി അതുകൊണ്ട് അലോന്ത്യസ്യം സ്ഥ്യോഹോ ലോപഹ താസനും അസ്ഥിക്കും ലോകം വരും അപ്പൊ എന്ത് വന്നു അലോന്ത്യസ്യം അന്ത്യസകാരത്തിന് ലോകം വന്നു എപ്പോ സാധോ പ്രത്യേ ഏവം രാധോ പ്രത്യേ അവിടെ സപ്തമി അത് പൂർവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ഇതിൽ താസ് പ്രത്യയത്തിന്റെ പരത്തിൽ സാധിപ്രത്യം ഇരുന്നാലും ശരി രാധിപ്രത്യം ഇരുന്നാലും ശരി സുഖന ലോകം വരും. അസുഭു എന്ന് പറയുന്ന ധാതുവിന്റെ പരത്തിൽ എന്താണ് സാധിപ്രത്യം ഇരിക്കുമ്പോ പൂർവത്തിലെ സകാരത്തിന് ലോകം വരുന്നു. അതിന് രാധിപ്രത്യം പരമിരിക്കുമ്പോൾ ഉദാഹരണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലർ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്നാലും പ്രയോജനം ഉണ്ടായിട്ടില്ല. അസുധാതുവിനപ്പോ ഏത് പരമിരിക്കുമ്പോ സാധിപ്രത്യം ഇരിക്കുമ്പോ വരും അസുഭൂവി എന്ന് പറയുന്നത്. രാധിപ്രത്യം കണ്ടുപിടിക്കാൻ കൃദന്തത്തിലേക്കൊക്കെ പോവോ? കൃദന്തത്തിലേക്കൊക്കെ പോവോ? രാധിക്കില്ല. ഉദാഹരണമില്ല, അസിന് രാധി പരമിരിക്കുമ്പോ കിട്ടാൻ പ്രയാസം, കിട്ടിയാലും ശരിയാകത്തില്ല. ചില വ്യാകരണന്മാര് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവരത് അംഗീകരിക്കുന്നില്ല. കാശിക അതില് പതമഞ്ജരി കരേണ കരദത്തേന ഉദാഹരണം ദത്തം കിന്തു തത് അന്യേഹി ഖണ്ഡിതം. അതഃ രാധിപ്രത്യയസ്യ ഉദാഹരണം നാസ്തി കിന്തു സാധിപ്രത്യയസ്യ ഉദാഹരണം വർത്തതേ. രൗതി അത്ര രാധിപ്രത്യം ഭവതി അതഃ അത്ര ലോപഃ ഭവതി. എന്താ പ്രശ്നം? അസിന് രാജിപ്രത്യം കിട്ടില്ലെന്നാണ്. അതേസമയം ദാസിന് രാജിപ്രത്യം കിട്ടും. അപ്പൊ സംശയം വരുന്ന അസു ധാതുവിന് ഇതുപോലെ തന്നെ ലൊട്ടിൽ വരുമ്പോ വരത്തില്ല. അവിടെ ഭൂ ആദേശം വരും, അസ്ഥേർ ഭൂ. അസിന് ലൊട്ട് വരുമ്പോ അസ്ഥേർ ഭൂ വരും. ബഭൂ ഭവിത അർദ്ധധാതുവങ്ങളിലെല്ലാം ഭൂ ആദേശം വരും. അതുകൊണ്ടാണ് കിട്ടാത്തത്. നമ്മളിനി പഠിക്കും. ഇവിടെ ഭവിതാസ് പരത്തിലെന്തിരിക്കുന്നു? രവ് എന്നിരിക്കുമ്പോ രീച്ച എന്നുള്ള സൂത്രപ്രകാരം താസിന്റെ സകാരം ലോപിക്കും. മുമ്പ് ലോപിച്ച ടീക്കാണ്, ഇവിടെ ലോകം വരുന്നത് സകാരത്തിന്. ഇപ്പൊ ഭവിതാ രവ് എന്ന് വരും. ഭവിതാ ഭവിതാരവ് എന്ന് വരും. ഭവിതാസ് എന്ന് പറയുന്ന പഴയ പോലെ തന്നെയാണ്. പ്രഥമാ ബഹുവനത്തിൽ എന്താണ് വരുന്നത്? തിപ്ത ജി. അതിന്റെ അവസാനത്ത് എന്തുവരും? ഡാരവ് രസ്, രസ് വരും. അപ്പൊ ഭവിതാസ് രസ് രായാണ് ഇരിക്കുന്നത്. അപ്പൊ രാതിപ്രത്യം ഇരിക്കുന്നു. അപ്പൊ താസിന്റെ സകാരം ലോപിക്കും. ഭവിതാ രസ് ഭവിതാരസ് സകാരത്തിന് എടുത്ത് വിസർഗം വരുമ്പോ ഭവിതാര ഭവിത ഭവിതാരോ ഭവിതാര. ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു രൂപമാണ്. കാരണം എന്താണ്? ഇത് സുബന്ധം പോലെ തോന്നുന്നു. ആ ത്രിജന്തം ഇതുപോലെ വരും. ഇപ്പൊ കൃതാതുവിന്റെ ലുട്ട് കർത്ത കർത്താരോ കർത്താര. ത്രിജന്ത രൂപം അങ്ങനെ തന്നെ. കർത്ത കർത്താരോ കർത്താര, ഭർത്ത ഭർത്താരോ ഭർത്താര. ഇങ്ങനെ സർവത്ര ഇത് സുബന്ധമാണോ തിങ്കന്ധമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ വരും. സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. സുബന്ധമാകുമ്പോൾ അർത്ഥവ്യത്യാസം വരും, തിങ്കന്ധമാകുമ്പോൾ അർത്ഥവ്യത്യാസം വരും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പരസ്യഗത രൂപം വരുന്നിടത്ത് കാരണം സർവത്ര ലുട്ടിന് താസ് വരും. സെത്താസെട്ടോ താസ് വന്നു കഴിഞ്ഞാൽ പരത്തിൽ ഡാരോ രസം വരും. പരസ്യഗതത്തിൽ എല്ലായിടത്തും രൂപം ഇതുപോലെ തന്നെ വരും. ത്രിജന്തമാണെങ്കിലും വരുന്നു കർത്താവ് കർത്താരോ കർത്താരോ. ഒരു വഴിയില്ല. സന്ദർഭം അനുസരിച്ച് ശബ്ദം അത് തിങ്ങന്തമാണോ കൃദന്തമാണോ എന്ന് തിരിച്ചറിയുക. അല്ലാതെ വേറെ ഒരു വഴി രൂപത്തിൽ വ്യത്യാസം. ഏത് ധാതുവിൽ നിന്നും തിരിച്ചു വരാം? വെള്ളി തിരിച്ചവും കർത്തരി തിരിച്ച് ഏതിൽ നിന്നും വരാം? സകർമ്മ ധാതുവിൽ നിന്നും വരാം, അകർമ്മ ധാതു. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവിടെ സംഭവിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർദ്രാതു സഞ്ജോ എട്ട് ഭൂ എട്ട് ഗുണം അവാദേശം ഭവിതൃ. സു വരുമ്പോ ഏതുപോലെ വരും? അങ്ങനെ സ്പർദംസോ അനേസാഞ്ച. അവിടെ അനങ്ങു വന്നു, സു വന്നു, ഉപതാലോപം നലോപം ഭവിത. അടുത്തെന്തോരും വെറുതോങ്ങി സർവനാമസ്വാമി ഗുണം വന്നു ഭവിതാരോ ഭവിതാര. അവിടെ പിന്നെ ഹ്രസ്വവും ദീർഘവും വരാമെന്നുള്ള വ്യത്യാസമുണ്ട്. ചിലടത്ത് ഹ്രസ്വം വരും, ചിലടത്ത് ത്രിജന്തമാണെങ്കിൽ ദീർഘമേ വരത്തുള്ളൂ. കാരണം അത്ര ത്രിച്ചെന്ന് പറയുന്നിടത്ത് തൃച്ചു പറഞ്ഞതുകൊണ്ട് ദീർഘമേ വരത്തുള്ളൂ. അപ്പം ഭവിത ഭവിതാരോ ഭവിതാരാന്ന് തന്നെ വരും. ഇവിടെയും അത് തന്നെ രൂപം വരുന്നു. ഈ പ്രക്രിയ തന്നെ അവിടെ തൃച്ചു വരുന്നു എന്നേ ഉള്ളൂ. ബാക്കി പ്രക്രിയ തൃച്ചിനാർദ്ധസാധു സഞ്ജ വരുന്നുണ്ട്, നെട്ട് വരും. പൂർവ്വത്തിന് ഗുണം വന്നു, അവാദേശം വന്നു. ഭവിതൃ ഭവിത ഭവിതാരോ ഭവിതാര എന്ന് വരുന്നു. അത് കൃതന്ധത്തിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് രൂപത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ബാക്കിയുള്ള രൂപങ്ങളൊന്നും വിശേഷിച്ച സൂത്രങ്ങളില്ല. ഭവിതാസി ഭവിതാസ്ത ഭവിതാസ്ത ഭവിതാസ്മി ഭവിതാസഹ ഭവിതാസ. ഇതാണ് തിങ്കന്ധത്തിന്റെ പ്രയോജനം. ആദ്യമേ ഉള്ളൂ ഈ സൂത്രങ്ങളുടെ ഇടി. മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം പുതിയ ആൾക്കാരൊന്നും വരത്തില്ല, ഇവർ മാത്രം മതി, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമാണ്. തുടക്കത്തിലേ ഉള്ളൂ ഈ പ്രയാസം. ഇതുകൊണ്ട് ആരും പേടിച്ചോടരുത്. ഓടുന്നവരെല്ലാം ഇതിനെ ഓടിക്കഴിഞ്ഞു.